ആചാര്യന്റെ അദ്വൈതവും ഗുരുവിന്റെ അദ്വൈതവും രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെയും പറഞ്ഞു, എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതായിരുന്നു. എല്ലാവരും ആത്മസഹോദരരാണെന്ന് ആര് പറഞ്ഞു? ശങ്കരാചാര്യർ പറഞ്ഞു. വ്യക്തമായി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. രണ്ടുപേരുടെ അദ്വൈതം ഒന്നെന്നാ ഞാൻ പറഞ്ഞു. വീണ്ടും നിങ്ങൾ പറയുമ്പോൾ തെറ്റ് പറയുന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ആവർത്തിച്ച് പറയേണ്ടി വന്നത്. ഇത് അദ്വൈതം ഒന്ന് തന്നെ. പിന്നെ ത്രിണദ്വൈതം എന്ന് പറയും, അതിന് വ്യത്യാസമില്ല, ഒന്ന് തന്നെ. പിന്നെ വ്യത്യാസം വരുന്ന എവിടെയാണ്? ആ സമൂഹത്തിലേക്ക്, സാമൂഹിക കാര്യങ്ങളിലേക്ക് വരുമ്പം അദ്വൈതമാണ് രണ്ട് സ്വീകരിച്ചത്. അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ ഗുരു പലയിടത്തും വളരെ ഇതാണ്, പാരമ്പര്യമായ അദ്വൈതികളെ പോലെ തന്നെയാണ് സംസാരിക്കും പല ഭാഗത്തും. അപ്പോ പക്ഷേ അവരുടെ അദ്വൈത തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവൃത്തിയിലേക്ക് വരുമ്പം ആണ് വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞത്. അവിടെ കാര്യമായ വ്യത്യാസം. രണ്ടുപേരുടെ അദ്വൈതം രണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിന്നെ ആ അദ്വൈതത്തിന്റെ വിശദീകരണങ്ങളൊക്കെ എല്ലാം അല്പസ്വല്പം വ്യത്യാസങ്ങളാണ്. അത് അതിന്റെ ഒരു ഭാഗം, ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ ഒരു ഭാഗമായ മറ്റൊരു ഭാഗം വന്നില്ല, പ്രധാനപ്പെട്ട ഭാഗം. പ്രധാനപ്പെട്ട ഭാഗം എന്തായിരുന്നു? ഗുരുവിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചു, കൂടുതലായിട്ട് എന്താ പറഞ്ഞു? ആ അതാണ് ഞാൻ പറഞ്ഞത്. അദ്വൈത തത്വം, അദ്വൈത തത്വം ഗുരു ഇങ്ങനെ എഴുതി വച്ച്, പിന്നെ വ്യക്തിപരമായി ഓരോരുത്തരടുത്ത് സംസാരിക്കുമ്പോൾ അദ്വൈതം അവരോട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി അദ്വൈതത്തോട് ജിജ്ഞാസുള്ള ആൾക്കാരുടെ അദ്വൈതം പറയുന്നുണ്ട്. പക്ഷെ സമൂഹത്തിന്റെ സാമൂഹ്യ വിഷയങ്ങളിൽ വരുമ്പം, സമൂഹത്തിന് സന്ദേശം കൊടുക്കുമ്പോഴത്തേക്കും അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സാമൂഹിക പ്രശ്നങ്ങൾക്കാ പ്രാധാന്യം കൊടുക്കുന്നത്, അദ്വൈതത്തിനല്ല. അതിനാണ് ഇവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. SNDP എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി, ധർമ്മസംഘം ഉണ്ടാക്കി, സ്കൂളുകൾ സ്ഥാപിച്ച്, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച്, പിന്നെ ഒരുപാട് സഞ്ചരിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച്, ജനങ്ങളെ സംഘടിപ്പിച്ച്, ജനങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു. കൊട്ടുകല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റാൻ ശ്രമിച്ചു, അനാചാരങ്ങളെ മാറ്റാൻ ശ്രമിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഗുരു പ്രവർത്തിച്ചത്. അല്ല ഗുരു അദ്വൈതം വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിച്ചയാളല്ല. ഗുരുവിന്റെ ജീവിതം അദ്വൈതമാണ്. ഗുരുവിതൊക്കെ എഴുതി വെച്ചെങ്കിലും ഇത് വ്യാഖ്യാനിക്കുകയും വസ്തു എഴുതിയും ആൾക്കാരെ പഠിപ്പിക്കുകയും അങ്ങനെ ജീവിച്ച ഒരാളല്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരെന്താ ചെയ്യും? അവര് ഈ സാമൂഹികമായ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ കഴിവുള്ളവര് തന്നെ അവരുടെ ജോലി എന്ന് പറയുന്നത് ഗുരു ഈ എഴുതിയതിനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുക. ഒരാൾ വ്യാഖ്യാനിച്ച് ശരിയല്ലെന്ന് വേറൊരാൾ വ്യാഖ്യാനിക്കുക, അത് ശരിയല്ലെന്ന് വേറൊരാൾ വ്യാഖ്യാനിക്കുക, ഇങ്ങനെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിച്ച് പുസ്തകങ്ങൾ എഴുതിക്കൂട്ടി ആ രീതിയിലാണ് അവർ പോയത്. അവർക്ക് ശരിയെന്ന് തോന്നിയോണ്ട് അങ്ങനെ ചെയ്തു. ആ രീതിയിലാ പോയത്. സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നം, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രവൃത്തിയിലാണ് ഗുരു ഏർപ്പെട്ടിരുന്നത്. അദ്വൈതം ഉപദേശിച്ചില്ല എന്നുള്ളതല്ല, ഇത് എഴുതി വെച്ച് ശരിയാണ്. പിന്നെ അത് അതറിയാൻ ജിജ്ഞാസയോടുകൂടി വന്നവർക്കടുത്ത് അത് ഒരു ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ലളിതമായി അത് പറഞ്ഞു. കൂടുതൽ അങ്ങനെ ആരെയും കാര്യമായിട്ടൊന്നും അങ്ങനെ ആരെയും പഠിപ്പിക്കാനൊന്നും ഗുരു മുതിർന്നിട്ടില്ല. കാരണം സമൂഹത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയും. പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമാണ്. ഇപ്പോ ഗുരുവിന്റെ പ്രധാന ശിഷ്യൻ കുമാരനാശാനത്തിനെ എന്ത് ചെയ്തു? ബാംഗ്ലൂരിലയച്ച് കൽക്കട്ടയിലയച്ചൊക്കെ പഠിപ്പിച്ചു. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ SNDP യുടെ പ്രവർത്തനങ്ങളാണെന്നൊരു നിയോഗിച്ചു. കാരണം സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ പ്രവൃത്തി മണ്ഡലത്തിലേക്കാണ് നിയോഗിച്ചു. എന്നുവെച്ചാൽ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിലാണ് ശിഷ്യന്മാരെ മുഴുവൻ ഗുരു നിയോഗിച്ചത്. തന്റെ പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം എഴുതാനുണ്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താണ് ഇതിനോട് താല്പര്യമുള്ള ചില ശിഷ്യന്മാര് ജീവനന്ദ സ്വാമി അവരെഴുത കുറച്ച് എഴുതിയിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ സാമൂഹ്യ പ്രശ്നങ്ങളിലാണ്, അത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾ ഇന്നും ഉണ്ട്. അപ്പൊ ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വ്യാഖ്യാനിക്കുകയാണ് എന്ന് മാത്രം ധരിക്കരുത്. അത് അതിന്റെ ഒരു ഭാഗമായിട്ടെടുക്കാം. ഗുരു എഴുതി വെച്ചതെന്ന് അറിയാൻ എന്താണെന്ന് അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് അതിന്റെ ഒരു ഭാഗമായിട്ടെടുക്കാം. പക്ഷെ മുഖ്യമായ പരിപാടി അതൊന്നുമല്ല. ഇത്രയും എന്താണോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ പ്രധാനമായും ചെയ്യേണ്ടത് എന്താണ്? ഇത്തരം സമൂഹത്തിലും മനുഷ്യന് ഗുണമുള്ള പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാന അദ്വൈതം ആയിക്കൊള്ളട്ടെ, അതാണ് മുഖ്യമായി സ്വീകരിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നു. ആരെങ്കിലും ഒരു പ്രതി പഠിക്കുന്നതോ അദ്വൈതം പഠിക്കുന്നതോ ശരിയല്ലെന്നല്ല ഞാൻ പറയുന്നു. താല്പര്യമുള്ളവർ പഠിക്കട്ടെ. മുഖ്യപ്രവർത്തനം എന്ന് പറയുന്നു ഇതാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇന്നെന്തെങ്കിലും സാധ്യതയുണ്ടോന്ന് ചോദിച്ചാൽ ഇന്ന് സാധ്യതയുണ്ട്. മനുഷ്യൻ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ഒക്കെ ഇങ്ങനെ മനുഷ്യൻ തമ്മിലടിക്കുമ്പോൾ അവിടെയൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാതെ ഗുരുവിന്റെ ആ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹം അതിനെ അംഗീകരിക്കും. സംശയമൊന്നും ഏതെങ്കിലും ഒരു പക്ഷത്തേക്കാണെങ്കിൽ വിവാദത്തിൽപ്പെടും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ വിവാദത്തിൽപ്പെടുത്തേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു ഭാഗത്തോട് കൂറു പുലർത്താതെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ തന്നെ കാര്യം എടുത്തു കഴിഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്ക് നേതാക്കന്മാർ, എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ തമ്മിൽ പല പല ധാരണകൾ ഉണ്ടാക്കിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. ആ ധാരണകളെന്ന് വെച്ചാൽ വളരെ രഹസ്യമായിട്ട് പല വിഷയങ്ങളും മൊത്തത്തിലായിരിക്കില്ല, പല കാര്യങ്ങളിലും ഈ നേതാക്കന്മാർ തമ്മിൽ ധാരണകൾ ഉണ്ടാകും. എന്നുവെച്ചാൽ ഇവർക്കെല്ലാം പരസ്പരം സംരക്ഷിക്കാൻ ഇവര് കരാറുകളുണ്ടാകും, അല്ലെങ്കിൽ അപകടമാണെന്നറിയാം. കാരണം ഈ ഭരണങ്ങൾ മാറി മാറി വരും. അപ്പം അങ്ങനെ രഹസ്യമായ ഒരു ധാരണ ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ ഭരണം മാറി വരുമ്പോൾ തനിക്ക് തന്നെ പിടിച്ചകത്താകും. അതുകൊണ്ട് കഴിയുന്നത്രയും മെയിൻ രാഷ്ട്രീയക്കാരെല്ലാം പരസ്പര ധാരണയുണ്ടാകും. ധാരണ ഉണ്ടാക്കാൻ കഴിയാത്തവനെ ഒരു പാഠം പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ നേതൃത്വത്തിന്റെ സ്ഥലത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അനുയായികളെ പരസ്പരം വിദ്വേഷം ഉണ്ടാക്കും. എന്നിട്ട് അനുയായികളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കും. അനുയായികളെ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറുപക്ഷത്തുള്ള അനുയായികളോട് യുദ്ധം ചെയ്യും. അപ്പോൾ പരസ്പരം കൊല്ലും. കേരളത്തിലൊക്കെ നടന്നിട്ടുള്ള അതാണ്. ഈ നേതാക്കൾ ആരെയെങ്കിലും കൊല്ലാറുണ്ടോ? എന്താ കൊല്ലാത്തത്? നേതാക്കളെ കൊല്ലാത്ത ഒരു നേതാവിനെ കൊന്നാൽ മറുപക്ഷത്തും നേതാവിനെ കൊല്ലും. അതുകൊണ്ട് നേതാവിനെ സംരക്ഷിച്ചുകൊണ്ട് അണികളെ കൊണ്ട് പരസ്പരം കൊല്ലിപ്പിക്കുന്ന ഈ രാഷ്ട്രീയം, ഇതില് സന്യാസിമാർക്ക്, ഗുരുവിന്റെ ശിഷ്യന്മാർന്ന് പറയുന്ന സന്യാസിമാർക്ക് എങ്ങനെ കക്ഷിയാവാൻ പറ്റും? ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്നിരിക്കാൻ പറ്റും, എന്തെങ്കിലും അല്പലാഭം, എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെ പറ്റില്ല. ഒരു സർക്കാർ കുറച്ച് പണം തരും, വേറെ സർക്കാർ പത്മശ്രീ തരും, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പത്മശ്രീ കിട്ടിയാൽ വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. പണം തന്നാലും വാങ്ങണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പരസ്യമായി പ്രത്യേകിച്ച്. കാരണം അങ്ങനെ അല്ല, അവിടെ എന്ത് ചെയ്യണം, അവിടെയൊക്കെ ഒരു സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാനെങ്കിലുള്ള ബോധ സന്യാസിമാർക്ക് സ്വതന്ത്ര നിലപാട്. വ്യക്തിപരമായി ഒരാൾക്ക് എന്താണ് രാഷ്ട്രീയ ബോധം ഉണ്ടാകാം, പക്ഷെ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി രാഷ്ട്രീയ കക്ഷികളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ ബോധം വേറെയാണ്, രാഷ്ട്രീയ കക്ഷികൾക്കുള്ള സപ്പോർട്ട് വേറെയാണ്. പിന്നെ നമ്മളുടെ വ്യത്യാസം എന്താണ്? രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ കക്ഷികൾക്കുള്ള സപ്പോർട്ടും ഇതിലുള്ള നമ്മളുടെ വ്യത്യാസം എന്താണ്? രാഷ്ട്രീയബോധം എന്ന് പറയുമ്പോൾ ശരിക്കും അത് ജനാധിപത്യ ബോധമാണ്. നമ്മൾ ജീവിക്കുന്ന എന്താണ്? ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. അപ്പോൾ ജനാധിപത്യ ബോധം വേണം, അതിനാണ് രാഷ്ട്രീയ ബോധം എന്ന് പറയും. ഇവിടുത്തെ രാഷ്ട്രീയം അതാണ്. ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാരങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീഡ മത്സരങ്ങളാണ്. അതിൽ പങ്കുചേരേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ആശയങ്ങളെന്ന് പറയുന്നത് എല്ലാവർക്കും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ആശയങ്ങളാണ്. ആശയം എന്ന് പറയുന്നത് എന്തെങ്കിലും ആദർശത്തിൽ കുറച്ചതാണെങ്കിൽ ശരി, ഒരു ആദർശമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാം. ഒരാളൊരു ആദർശത്തിൽ നിൽക്കുന്നു, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ അഴിമതി. ഒരു രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് ഞങ്ങൾ അഴിമതിക്കെതിരാണ്, ഒരു തരത്തിലും അഴിമതി ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആ ആശയത്തെ, ആദർശത്തെ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. പക്ഷെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവര് അഴിമതിയെ എതിർക്കുകയും അഴിമതിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താലോ അതിനെ പിന്തുണയ്ക്കാൻ പറ്റും. അവിടെയാണ് പ്രശ്നം. അപ്പോ രാഷ്ട്രീയ ആശയങ്ങളെന്ന് പറയുന്നത് ആദർശങ്ങളാണ് എന്ന് വെച്ചാൽ ജനാധിപത്യത്തിന് ഉപകരിക്കുന്ന ആദർശങ്ങളാണ് ഞാൻ അതിന് പിന്തുടരുക. അങ്ങനെ ഒരു ആദർശം ഏത് പാർട്ടിയാണ് പിന്തുടരുന്നത്? അഴിമതി രഹിതം എന്ന് പറയുന്ന ഒരാദർശം. അത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലാതെ ആ ശുദ്ധമായ അങ്ങനെ ഒരു ആദർശത്തിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുന്ന ഏത് പാർട്ടിയുണ്ട്? അപ്പോൾ ഏത് കക്ഷിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കക്ഷിയെ പിന്തുടരാൻ പറ്റില്ല. അത് പ്രയാസമാണ്. അങ്ങനെ ഒരു ആദർശം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദർശത്തെ ജനാധിപത്യത്തിൽ ഏറ്റവും വേണ്ട ഒന്നാണ് അഴിമതിരഹിതമായിരിക്കുക എന്നുള്ളത്. ആ ആദർശത്തെ പിന്തുടരാം. എന്താ കുഴപ്പം? അതിന് നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും പാർട്ടി എന്താണ്? അപ്പോ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടി മറ്റേ പാർട്ടി അഴിമതിക്ക് കൂട്ട് നയിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. അപ്പൊ അവര് ചെയ്യുന്നുണ്ട്, ഞങ്ങളും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരെ പിന്തുടര പറ്റും? ഒരാരും പിന്തുടരാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ പറയുന്ന എന്താണ്? മൂല്യാധിഷ്ഠിത ജനാധിപത്യം. മൂല്യാധിഷ്ഠിത ജനാധിപത്യത്തെയാണ് ഒരാൾക്ക് പിന്തുടരാൻ പറ്റി. അല്ലാത്ത എന്താണ്? മറ്റ് ഇപ്പോ സമൂഹത്തിൽ വ്യക്തികൾ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന എന്തിനു വേണ്ടി? രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്നു, ഇങ്കിലാബ് വിളിക്കുന്നു, പല പല അവരുടെ സമ്മേളനങ്ങൾക്ക് പോകുന്നു. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? അവർക്ക് ആനുകൂല്യം വേണ്ടിയാണ്, അനർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെയുള്ള ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞ് ഈ സാധാരണ മനുഷ്യർ ചെയ്യുന്ന പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുടരാൻ പറ്റും? എങ്ങനെ പിന്തുടരാൻ പറ്റും? അതെനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ മനുഷ്യ അതിനു വേണ്ടി, ഏതൊരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നു, അത് നേതാക്കന്മാർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടും, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മറ്റേ അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടും. താഴെ ഏറ്റം നിൽക്കുന്നവന് ചെറിയ ആനുകൂല്യം കിട്ടും, ചിലപ്പോൾ അവന് കിട്ടുന്ന ഒരു കുപ്പിയായി അവനത് മതി. ഇതായിരിക്കും എന്റെ ആനുകൂല്യം. അപ്പോ അതിനെങ്ങനെയാണ് ഒരു ആധ്യാത്മിക എന്താണ് ആദർശത്തിൽ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ഇവരെ പിന്തുണയ്ക്കാൻ പറ്റും? പിന്നെ ഈ മൂല്യാധിഷ്ഠിത എന്ന് പറയുമ്പോൾ എന്താണ്? ജനാധിപത്യം എന്ന് പറയുമ്പം അവിടെ തെരഞ്ഞെടുപ്പ് നടക്കും, അതിൽ നിന്ന് എന്താണ് യോഗ്യരായ ആൾക്കാരെ തെരഞ്ഞെടുക്കും. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ്, ജനങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ എല്ലാ പാർട്ടികളും ചെയ്യുന്ന എന്താണ്? കള്ളവോട്ടിലൂടെ ജയിക്കാൻ നോക്കുകയാണ്. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും പിന്നിട്ടല്ല. അപ്പൊ കള്ളവോട്ടിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി എങ്ങനെ വോട്ട് ചെയ്യും? എന്റെ വോട്ട് കള്ളവോട്ടല്ല, നല്ല വോട്ടാണ്, ഒറിജിനൽ വോട്ടാണ്. എനിക്ക് വോട്ടവകാശമുണ്ട്. ഞാൻ ഏത് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും? കാരണം എല്ലാ പാർട്ടിക്കാരും കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വരാൻ ശ്രമിക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഞാൻ വോട്ട് ചെയ്യും? പറ. ഞാൻ നോട്ടയ്ക്കാ ചെയ്യുന്നു. അതിപ്പോ ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. നോട്ടയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്താണോ? കൂടുതൽ പേര് നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികളെ കാണും. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥികൾ എന്ത് ചെയ്യും? അതിന് പ്രശ്നം ഇപ്പൊ സുപ്രീം കോടതി കിടക്കുകയാണ്. പക്ഷെ അങ്ങനെ ഇന്ത്യയിൽ ഇനി പുതിയ നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഞാൻ വോട്ട് ചെയ്യാതിരിക്കുന്നത്. ഞാൻ ചെയ്താൽ നോട്ടയ്ക്ക് ചെയ്യും. അപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരും. എന്താണ്? ചിലപ്പോൾ നോട്ടയ്ക്കായിരിക്കും കൂടുതൽ വോട്ട് വരുന്നത്. അപ്പൊ മറ്റു സ്ഥാനാർത്ഥികൾ ആരും യോഗ്യരല്ലെന്ന് വരും. അല്ലെങ്കിൽ അതിനൊരു നിയമത്തിൽ അതിന് ഇതൊരു നിർവചനം വന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാരണം എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ തെരഞ്ഞെടുക്കണമെന്നല്ലേ. നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. നോട്ടയെ തെരഞ്ഞെടുക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ അത് തീരുമാനിക്കണം. അതിനിവിടെ നിയമമില്ല എന്ത് ചെയ്യണമെന്നുള്ള വിഷയം സുപ്രീം കോടതി ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മളങ്ങ് എന്താണ് വിശുദ്ധാനന്ദ സ്വാമി ഒന്നും ഇപ്പൊ തീരുമാനിക്കില്ല. സുപ്രീം കോടതി കിടക്കുന്ന വിഷയമാണ്. ഞാൻ രാഷ്ട്രീയത്തിന്റെ കാര്യം പറയുന്നു, ബാക്കിയുള്ള മൂല്യങ്ങളുടെ കാര്യമുള്ളു പറയും. അപ്പൊ രാഷ്ട്രീയ ജനാധിപത്യത്തിന് മൂല്യാധിഷ്ഠിതമായ ജനാധിപത്യം ഇല്ല. അപ്പൊ എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മൂല്യാധിഷ്ഠിത ജനാധിപത്യത്തെ കുറിച്ച് ബോധമില്ല ജനങ്ങൾ. അതിന് ജനങ്ങളെ ബോധവൽക്കരിക്കും. ഒരു ഒരിക്കൽ പറഞ്ഞെന്താണോ, ഒരിക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ എന്താണ് ജാതി വ്യത്യാസത്തെ ഇല്ലാതാക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ മറിച്ചാണ് അനുഭവം. എന്നുവെച്ചാൽ ക്ഷേത്രങ്ങൾ ജാതി വ്യത്യാസത്തെ വളർത്തുന്നു. അതുകൊണ്ട് ഇനി ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? വിദ്യാലയങ്ങൾ ഉണ്ടാക്കണം. മനുഷ്യൻ എന്താണ്, അറിവ് കൊണ്ടേ മനുഷ്യൻ നന്നാവും എന്നാണ്. അപ്പൊ വിദ്യാലയങ്ങളുണ്ട്. അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് അന്നും ബഹുഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അന്ന് പറയാന്നുള്ള എന്റെ പരമാവധിയാണ് ഗുരു പറഞ്ഞത്. എന്താണ്? വിദ്യാലയങ്ങൾ വേണം, ക്ഷേത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആൾക്കാർക്ക് അറിവ് കൊണ്ടായി, അറിവ് കൊണ്ട് നന്നാക്കണം മനുഷ്യരെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു പ്രശ്നം വരും. എന്താണ്, എന്താണ് പ്രശ്നം വരുന്നത്? വിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസം എങ്ങനെയുള്ള വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തോന്ന് രാജ്യക്ഷേമം. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കും പോലെ പ്രസംഗിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? മനുഷ്യൻ ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് ശരിയായ പൗരബോധത്തെ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസമായിരിക്കും. ലോകത്തെല്ലായിടത്തും ഉണ്ടത്. എല്ലാ രാജ്യങ്ങളിലും ഈ പൗരബോധത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസമുണ്ട്. എന്നുവെച്ചാ ഇങ്ങനെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെല്ലാം ഉണ്ട് പൗരബോധത്തിന്റെ. വളരെ പ്രാഥമികമായി തന്നെ ചെറിയ കുട്ടികളെ തന്നെ പൗരബോധത്തെക്കുറിച്ച് പഠിപ്പിക്കും. ഉദാഹരണം, ഇപ്പൊ ട്രാഫിക് നിയമം പൗരബോധത്തിന്റെ ഭാഗമാണ്. ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ ട്രാഫിക് നിയമം പഠിപ്പിക്കും. നിങ്ങൾ എങ്ങനെയാണ് പൊതുനിരത്തിൽ ഇറങ്ങുമ്പം പെരുമാറേണ്ടത്? അപ്പോ എന്താണ് അവിടെ വാഹനം കൊണ്ടുപോകുമ്പോൾ ക്യൂ പാലിക്കേണ്ടത്? ക്യൂ പാലിച്ച് തന്നെ തീരണം. എനിക്ക് ഇത്തിരി മുമ്പേ പോകണമെന്ന് വിചാരിച്ച് ഓവർടേക്ക് ചെയ്യരുത്, ക്യൂവിന്റെ മുമ്പോട്ട് കുത്തിക്കയറ്റരുത്. ഇതാണ് പൗര വിദ്യാഭ്യാസം. അത് അവിടെ തന്നെയും വെച്ചാണ് എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഒരു വണ്ടിയുടെ പിറകിൽ പോയി ഹോൺ അടിക്കാൻ പാടില്ല, അത് അവിടുത്തെ നിയമമാണ്. ഇവിടെ അത് പലപ്പോഴും പറ്റില്ല. അപ്പൊ അവർ ഹോൺ അടിക്കത്തില്ല, കാരണം അത് അവരെ അവിടെ പഠിപ്പിക്കുകയാണ് കുട്ടിക്കാലത്ത്. നിങ്ങൾക്ക് റോഡിൽ ഒരു ഹോൺ അടിക്കാക്കാൻ പറ്റില്ല, സൗണ്ട് പൊല്യൂഷനാണ്, മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്നതാണ്, മറ്റുള്ളവരുടെ ശ്രദ്ധ മാറ്റുന്നതാണ്. ഇവിടെ അത് പ്രായോഗികമല്ലെങ്കിലും അവിടുത്തെ നിയമം ഞാൻ പറയുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വെയിറ്റ് ചെയ്യേണ്ടടുത്ത് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തേ പോകും. നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ശരി. അപ്പൊ അത് കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്നതുകൊണ്ട് അവരാ നിയമങ്ങൾ പാലിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്ന കേൾക്കുന്നില്ലേ? ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന കേട്ടില്ലേ? അതായത് എന്താണ് പുരോഗതി? ആദ്യം എന്താണ് നമ്മുടെ കടമ എന്താണ്? ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ കടമ എന്താണ്? രണ്ടാമത് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അവന്റെ അവകാശങ്ങൾ എന്താണ്? ഇത് രണ്ടിനെ കുറിച്ച് ഓരോ പൗരന്മാർക്കും ബോധം ഉണ്ടായിരിക്കും. മനസ്സിലായോ? എന്തിനെ കുറിച്ച്? എന്തിനെ കുറിച്ച്? ഇതാ പറയുമ്പോൾ വേറെ ഒന്ന് കേട്ടോണ്ടിരിക്കും. സ്വപ്ന ലോകത്തിലിരിക്കും. എന്തിനെ കുറിച്ച് ബോധം വേണം എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞത്? ആരെങ്കിലും കേട്ടോ? പൗരബോധം എന്തോ ഒരു കഷ്ടമാ. എന്താ ഞാൻ ഇപ്പൊ പറഞ്ഞത്? എന്താണ് പൗരബോധം എന്ന് പറഞ്ഞത്? എന്നല്ല ഞാൻ പറഞ്ഞത്. മൗനമായ ഇതാണ് ഒരു പോയിന്റ് പറയുമ്പോ അത് പോയിന്റ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെ പൗരബോധം ഉണ്ടാവും? നിങ്ങൾക്ക് എന്ത് വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം ഉണ്ടാവുന്നത്? വിദ്യാഭ്യാസം ചെയ്യും. വിദ്യാഭ്യാസം കൊടുത്താലും തലയിൽ കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പൗരന്റെ കടമകളെ കുറിച്ചും പൗരന്റെ അവകാശത്തെക്കുറിച്ചും അവനെ ബോധവൽക്കരിക്കണം എന്നാ പറഞ്ഞത്. ആ പറഞ്ഞത് പോലും പറഞ്ഞിട്ട് അടുത്ത് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഇത് ഞാൻ പറയുന്നതല്ല, എന്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. നമ്മൾ പൗരബോധം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നോക്കുക. എവിടെയെങ്കിലും നോക്കുക, ഏതെങ്കിലും ബുക്കെടുത്ത് വായിച്ചു നോക്കുക. അവിടെ ഇതായിരിക്കും ആദ്യം പറയുന്നത് പ്രാഥമികമായി. അത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നുണ്ട് വേറെ ഏതോ ലോകത്തിരിക്കുന്നു തൂക്കിക്കൊല്ലുന്ന കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആരെയൊക്കെ നിങ്ങൾക്ക് ആദ്യം ഈ എന്താണ് വെറും പത്ര വായനയിൽ ആ ലോകത്ത് ഇരിക്കരുത്. പത്രം വായിക്കരുതെന്ന് ഞാൻ പറയുന്നു. അതിന്റെ പിറകെ മനസ്സ് നടക്കരുത്. പത്രം വായിക്കുക, അതിന്റെ പിറകെ ഇങ്ങനെ പോകും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഇപ്പോ എന്താണോ പൊതുസ്ഥലത്ത് ചവറ് വലിച്ചെറിയരുത് എന്ന് പറയും. എന്താണ് അതവന്റെ കടമയാണ് വലിച്ചെറിയാതിരിക്കുക എന്ന് പറയും. നമ്മളത് ചെയ്യും. നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, കുറെ കാലമായി ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊന്നും ചെയ്യാത്ത ആളല്ല. ഇപ്പൊ എന്താണ് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് അല്ലെങ്കിൽ അങ്ങനെ പാക്കറ്റിൽ ഒരു ചിപ്സ് വാങ്ങിച്ച് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കാറിനകത്തിരുന്ന് കഴിച്ചിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരുമ്പോൾ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് അങ്ങ് തള്ളിയിട്ട് പോകും. ഞാൻ ചെയ്തിട്ടുണ്ട്. പൗരബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഏത് ലക്ഷ്യത്തില്? കാരണം ഇപ്പൊ സർക്കാരിന് സംവിധാനമുണ്ട് ഇതൊക്കെ കളക്ട് ചെയ്യാൻ. ഇത് കളക്ട് ചെയ്യാൻ സംവിധാനം ഉള്ളതുകൊണ്ട് നമ്മളിതൊക്കെ നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ സൂക്ഷിച്ചിട്ട് ഇത് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ സർക്കാർ വന്നെടുത്തുകൊണ്ട് പോകും. മനസ്സിലായ? നമ്മളിങ്ങനെ പോകുമ്പോൾ വഴിയിൽ ചിപ്സിന്റെ കവർ വലിച്ചെറിയേണ്ട കാര്യമുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്. ഇതാണ് കടമ എന്ന് പറയുന്നത്. ഇത്തരം വിദ്യാഭ്യാസം ഉണ്ട്. ഇനി ചില മനുഷ്യർക്ക്, ഞാനായാലും വേറൊരാളായാലും, ചിലപ്പോൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇതൊക്കെ തെറ്റിക്കും. ഓർക്കാതെ ഇനിയും പഴയ സ്വഭാവം വെച്ചിട്ട് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അവന് കനത്ത ശിക്ഷയും കിട്ടും. നല്ല ഡോളറാണ് അമേരിക്കയിലൊക്കെ ശിക്ഷ. അവിടെ റഷ്യയിലോ അമേരിക്കയിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പൊടി കാണാൻ കിട്ടത്തില്ല. കാരണം ഒരു മനുഷ്യനും വലിച്ചറിയത്തില്ല. ഞാൻ പോയിട്ടില്ല, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും അവന് മൂല്യ അധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചും അവനെ ബോധിപ്പിക്കണം. മനസ്സിൻ്റെ കാര്യം. അങ്ങനെ ബോധിപ്പിക്കുമ്പോഴത്തേക്കാണ് അവന് ശരിയായ രാഷ്ട്രീയ ബോധം ഉണ്ടാകുന്നത്, ജനാധിപത്യ ബോധം ഉണ്ടാകുന്നത്. അതിനാണ് മൂല്യാധിഷ്ഠിത ജനാധിപത്യ ബോധം എന്ന് പറയുന്നത്. ആ ബോധത്തിലാവുമ്പോൾ അങ്ങനെ സമൂഹത്തിനെ ബോധവൽക്കരിക്കും. അങ്ങനെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഈ ഞാനീ പറയുന്നത് എന്താണ്? അങ്ങനെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത് എന്താണ്? ഇതിനാണ് ഗുരുധർമ്മം എന്ന് പറയുന്നത്. അതാണ് ഗുരുദേവൻ പറഞ്ഞ എന്താണ്? ജനങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം കൊടുക്കണം, കാലോചിതമായ വിദ്യാഭ്യാസം കൊടുക്കണം. കാലോചിതമായ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എന്ത് ചെയ്യണം? ആ വിദ്യാഭ്യാസം ഇന്നില്ല, ആ വിദ്യാഭ്യാസം കൊടുക്കേണ്ടവർക്കും ഇല്ല. ഇപ്പൊ ഈ വിദ്യാഭ്യാസമൊക്കെ എനിക്ക് കിട്ട്, ഞാൻ ഈ വിദ്യാഭ്യാസം കൊണ്ട് നിറഞ്ഞിരിക്കണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം പറയുന്നു, ഞാനും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിച്ചിട്ട് പ്രയോഗമാക്കാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് പറയണം. പക്ഷെ ഇത്തരത്തിൽ മനുഷ്യനെ ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ് ഗുരുധർമ്മ പ്രചാരണം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ഏതെങ്കിലും കൃക്കന്മാരെ വിളിച്ചിരുത്തിയിട്ട് അറിവിൽ ഏറി ഏറി അറി ഏറിയിട്ട് അറിവ് അറിവിന്റെ ഏറി എന്ന് തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, കേൾക്കുന്നവനും മനസ്സിലാകത്തില്ല. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പിടിക്കത്തില്ല, അത് വേറെ കാര്യം. ഇപ്പോ ജനങ്ങളെ ഇങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെ നന്നാക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോ ഇതാണ്, അവന് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കണം. ജനങ്ങൾക്ക് ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എന്താണ് കപടമായി രാഷ്ട്രീയക്കളികൾ കളിക്കുന്ന നേതാക്കന്മാർക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റില്ല, അവൻ നേരെ ആയേ പറ്റും. രണ്ടു തരത്തിലാണ്, ചെയ്യുന്നത് ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നില്ല. ഇവിടെ ചില സ്വാമിമാർക്കും അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാര്യമില്ല, പഴയ കാര്യം. ഇപ്പൊ ഈ ചമ്പൽക്കാടുള്ള കൊള്ളക്കാരുണ്ട് പണ്ട്, ഇപ്പോഴവരില്ല, അവരെ കാര്യം പറയാം. അത് സ്വാമ്യം ഒരുപോലെ തന്നെ. അപ്പോ അത് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വാമ്യം മനസ്സ് വിചാരിച്ചോണ്ടാവും. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നാട്ടുമ്പുറത്ത് നിന്ന് ആൾക്കാരെ പിടിച്ചോണ്ടുപോകും, ചെറുപ്പക്കാർ ആരോഗ്യമൊക്കെ ഉള്ള പിടിച്ചോണ്ട് പോയിട്ട് അവരവിടെ കാട്ടിക്കൊണ്ടു പോയിട്ട് പണ്ട് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്നൊരു പോലീസുകാരനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇവനെ കൊണ്ട് അവനെ വിടിവിച്ചു കൂട്ടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ നാട്ടിറങ്ങാൻ പറ്റുമോ? ഈ പോയാലും ഇവന് നാട്ടിറങ്ങാൻ പറ്റും, അതിനുള്ള തെളിവും പുറത്തോടും. പിന്നെ ഇവൻ ആജീവനാന്തവൻ ആരായിട്ട് കഴിയേണ്ടി വരും? ദേവൻ കൊള്ളക്കാരനായിട്ട് തന്നെ ജീവിക്കേണ്ടി വരും. അപ്പൊ ഈ രാഷ്ട്രീയ നേതൃത്വം ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെത്തട്ടിലുള്ള അണികളെ എങ്ങനെ ഉപയോഗിക്കും? അത് ആ പറയുന്നത് അവരെ സംഘർഷങ്ങളുണ്ടാക്കി ക്രിമിനൽ കേസുകളിൽ അവരെ പെടുത്തും. പെടുത്തി കഴിഞ്ഞാൽ അവന് പിന്നെ ഇതിൽ നൂരാൻ പറ്റത്തില്ല, കാരണം അതിൽ നൂറിനോക്കി അവന് പണം വേണം, രാഷ്ട്രീയ സ്വാധീനം വേണം, അത് വേണം, ഇത് വേണം. അപ്പോ ഇവൻ ആജീവനാന്തം ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച് അവന്റെ ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും, കാരണം ഇവൻ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അപ്പോ രാഷ്ട്രീയക്കാരെന്ത് ചെയ്യും? അവനെ ഇരിയുന്നത് ഊരത്തുമില്ല, അവനെ പെട്ടെന്ന് ഊരി വിട്ടുകഴിഞ്ഞാൽ സ്വതന്ത്രം ഉണ്ടാവും, അത് സമ്മതിക്കത്തില്ല. കേസ് പറഞ്ഞും പോലീസ് സ്റ്റേഷനിൽ കയറിയാക്കി ഇങ്ങനെ നടത്തി നടത്തി നടത്തി അവനെന്നും പാർട്ടിക്ക് വിധേയനാക്കി കൂടെ കൊണ്ടു കടക്കും. അപ്പൊ ഇവനെന്നും ഇതിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ഇവൻ നോക്കുമ്പം കൊള്ളാം, ഇങ്ങനെ ചില ക്രിമിനൽ പ്രവൃത്തികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവന് അവനെ വഴിതെറ്റിക്കുന്നതിന് അവന് മദ്യവും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവനിങ്ങനെ എപ്പോഴും വളർത്തിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കും. രാഷ്ട്രീയത്തിൽ നല്ല ആൾക്കാർ ഇല്ലെന്നല്ല, പക്ഷെ രാഷ്ട്രീയത്തിൽ ഈ പൊതുവായ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഈ സ്വഭാവം അനുസരിച്ച് രാഷ്ട്രീയത്തിൽ നന്മ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടണം. ഇപ്പൊ ശരിയായ ബോധമുള്ള ഒരുത്തനെ, ഗുരു പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് ബോധമുള്ള ഒരുത്തനെ ഈ പണിക്ക് കിട്ടും. അവൻ പോകുന്നുണ്ടെങ്കിൽ അവനും ഇതുപോലെ ഇതിലൂടെ മേലോട്ട് കയറി ഇതിന്റെ നേതൃത്വ സ്ഥാനത്ത് വന്ന് ഇത് വീണ്ടും മറ്റുള്ളവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച് നേതാവാൻ ആഗ്രഹിക്കുന്ന മാത്രമേ പോകത്തുള്ളൂ. ഇത് ഇതാണെന്ന് രാഷ്ട്രീയം മനസ്സിലാക്കി ജനിക്കുന്നവനുണ്ട്, അവന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്. അല്ലാത്തവന് പോകത്തില്ല. അപ്പൊ അത് പോകാതിരിക്കുന്നുള്ള വിദ്യാഭ്യാസം കൊടുക്കും. അപ്പോ എന്താണ് ശരിയ പൗരബോധമുള്ള ജനങ്ങളെ വളർത്തിയെടുക്കണം. അങ്ങനെ പൗരബോധം ഉള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഇതിൽ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിൽക്കും. ഈ പറയുന്ന ലാഭങ്ങൾ ഉദ്ദേശിച്ച് എന്നാലും ഇതിൽ നിൽക്കുന്നവരുണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നവരുണ്ട്. പക്ഷെ ക്രമേണ ക്രമേണ എന്ത് ചെയ്യും, സമൂഹത്തിൽ പുതിയ തലമുറ ആക്റ്റീവായി ഇതിലൊന്നും ഇടപെടാതിരിക്കും. അപ്പോ അത് ആക്റ്റീവായി ഇടപെടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് രാഷ്ട്രീയം ഒരു തൊഴിലായിട്ടെടുക്കുന്നത് അവിടെയാണ് ഇത് നടക്കുന്നത്. അപ്പോ ഈ പുതിയ തലമുറയ്ക്ക് ജീവിക്കുന്നതിന് മറ്റ് മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോവുകയും രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇപ്പൊ തന്നെ കേരളത്തിലെ ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡാണ് എന്താണ്, പുതിയ തലമുറ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. കാരണം വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പണിയൊന്നും നടക്കത്തില്ല. അവിടെ ചെന്ന് അവർ ജീവിക്കും, ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ജീവിക്കും. ഈ പറയുന്ന തരികിട പരിപാടിക്കൊന്നും അവർക്ക് ഇവിടെ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാ പോകുന്നത്. അപ്പോ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ അത് നമുക്ക് തടയണം. എന്തുകൊണ്ട് ഇവർ തടയണമെന്ന് പറയുന്നു, ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നിന്ന് പുറത്തു പോയി സ്വതന്ത്രമായി വിദ്യാഭ്യാസം നേടി ജോലി ചെയ്ത് അവിടെ അന്തസ്സായി ജീവിക്കുമ്പോൾ അത് തടയണമെന്ന് അവരെന്തുകൊണ്ടാണ് പറയുന്നത്? ഇവർക്ക് ആളെ കിട്ടുന്നില്ല, ഈ തടയണമെന്ന് പറയുന്നവരെ സൂക്ഷിക്കണം. ഇവർക്ക് കൊടി പിടിക്കാനോ ഇതൊന്നും ആളെ കിട്ടാതെ അവർ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, മനുഷ്യനെന്ന് പറയുന്ന ആഗോള പൗരനായി മാറും. ഇത് ശശി തരൂർ മാത്രമാണ്, എല്ലാ മനുഷ്യരും ആഗോള പൗരന്മാരായിട്ട് മാറും. അപ്പൊ അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെല്ലാം മാറും. അപ്പൊ അത്തരത്തിൽ എന്താണ് പുതിയ തലമുറയെ ബോധവൽക്കരിക്കുക, അതാണ് രാഷ്ട്രീയമായ ബോധവൽക്കരണം. പൗരബോധത്തെ ജനങ്ങളിൽ ഉണ്ടാക്കുക. ഇതൊന്നും നമുക്ക് ഇങ്ങനെയെന്നുള്ള ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നത് ഞാൻ റിട്ടയർ ആയതിനു ശേഷമാണ്. അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഒരു തലമുറയെ എന്ത് പഠിപ്പിക്കണമെന്ന് സർക്കാരിനും അറിഞ്ഞിട്ടില്ല, അധ്യാപകർക്കും ഈ ബോധമില്ല, ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇതിലൊന്നും ചെന്ന് പെടാതെ എങ്ങനെ മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കണം? ആ സ്വതന്ത്രമായി ജീവിക്കുക എന്ന് പറയുന്നു, അതെന്താണെന്നും ഒന്നും അറിയത്തില്ല. അപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം എന്താണ്, വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നന്നാവണം എന്ന് പറയുമ്പോൾ അന്ന് ഗുരു ഉദ്ദേശ വിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസം തന്നെയാണ്. പക്ഷെ വിദ്യാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം വരണമെന്നാണ് ഗുരു ആഗ്രഹിച്ചത്. എന്നുവെച്ചാൽ മനുഷ്യൻ നന്നാവുന്ന വിദ്യാഭ്യാസം, അത് കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് ഈ എന്താണ് സാധാരണ കൊടി പിടിക്കുന്ന രാഷ്ട്രീയക്കാരനെ പോലെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിക്കരുത്. മനസ്സിലായോ? അപ്പൊ പറഞ്ഞ ഞാൻ മനസ്സിലായോ? ഇന്നലെ ചോദിച്ചതിനാണെന്ന് മറുപടി പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല സന്യാസിമാർ. മറിച്ച് അവര് ഞങ്ങളെ എന്താണ് മനുഷ്യരെ സ്വതന്ത്രരാക്കാനുള്ള വിദ്യാഭ്യാസമാണ് അവർ കൊടുക്കുകയാണ് പുതിയ തലമുറ. അതിന് അതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇന്നത്തെ കാലത്തെന്ന് വെച്ചാൽ എങ്ങനെയാണോ ഒരു മനുഷ്യന് കൗൺസിലിംഗ് കൊടുക്കുന്നത്, അതുപോലെ അവിടെ ആത്മീയമായ ഉപദേശങ്ങളും കൊടുക്കാം. അത് ആ കൗൺസിലിംഗിന്റെ സ്ഥാനമേ ഉള്ളൂ. അവൻ അതിനപ്പുറം അതിന് വലിയ കാര്യമൊന്നും ഇന്നില്ല. മനുഷ്യന് കൗൺസിലിംഗ് എപ്പോഴും ആവശ്യമാണ്. എന്ന് വെച്ചാൽ അവന്റെ മാനസികമായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ ആത്മീയമായ കൗൺസിലിംഗ് അത് അവന് സഹായിക്കും. അവിടെ അത് പറഞ്ഞു കൊടുക്കാം. അതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ സംസ്കൃതം പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? വേദാന്തം പഠിക്കുന്നു. എന്തിനു പഠിക്കുന്നു? എന്തിനാ പഠിക്കുന്നു? അതൊക്കെ പഠിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു സബ്ജക്ട് എക്സ്പെർട്ട് ആവുക. അധികം ഞാനകത്ത് വേറൊരു കാര്യമില്ല. മനസ്സിലായോ? ഈ പറഞ്ഞത് ഏതില്? നിങ്ങൾ ഏത് സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാലും ആ സബ്ജക്ടിൽ എക്സ്പെർട്ട് ആവാൻ വേണ്ടി അത് പഠിക്കുന്നു. ആ വിദ്യാഭ്യാസം കൊണ്ട് അത്രയേ ഉള്ളൂ പ്രയോജനം. വേറൊന്നുമില്ല. വേറൊന്നും പ്രതീക്ഷിക്കരുത്. സാമൂഹ്യ ബോധം, പൗരബോധം എന്നൊക്കെ പറയുന്നത് വേറാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ കണ്ടൊരു വാർത്തയാണ്, ഒരു വ്യക്തി രണ്ടു പേര് മൂന്ന് പേര് വെറും ഈന്തപ്പഴം മാത്രം കഴിച്ച് ജീവിച്ചു കുറെ ദിവസം. രണ്ടെണ്ണം ചത്തുപോയി, ഒന്ന് രക്ഷപ്പെട്ടു. എന്താണ്? ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, എഞ്ചിനീയറാണ്. അപ്പൊ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാൾ ആ സബ്ജക്ട് എക്സ്പെർട്ടാണ്. അയാൾ ഏത് വിഷയമാണോ പഠിച്ചത് ആ വിഷയത്തിൽ അയാൾ എക്സ്പെർട്ടാണെന്നേ അർത്ഥമുള്ളൂ. അയാൾക്ക് മറ്റു യാതൊരു തരത്തിലുള്ള സാമൂഹ്യ ബോധവുമില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ഈന്തപ്പഴം മാത്രം കഴിച്ച് ജീവിച്ചത്? മതവിശ്വാസം. അവർക്കറിയാം ഒരു ഈന്തപ്പഴം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുമെന്ന്. അറിയാൻ വയ്യാത്തതുകൊണ്ടല്ലോ. പക്ഷെ അങ്ങനെ ചത്തു കഴിഞ്ഞാൽ എവിടെ പോകും? സ്വർഗത്ത് പോവും. അപ്പോ അയാൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണോ? അത് കേവലം ആ സബ്ജക്ട് എക്സ്പെർട്ടാണ് അയാൾ. എഞ്ചിനീയറിംഗിൽ നിന്ന് അയാൾ ഏത് ബ്രാഞ്ചാണോ പഠിച്ചത് അതിൽ നല്ല മാർക്കോടുകൂടി പാസ്സായി, അതിൽ അയാൾ എക്സ്പെർട്ടാണ്. പക്ഷെ അയാൾക്ക് എന്താണ് വേണ്ട? ബോധമില്ല. മറ്റെല്ലാ ബോധങ്ങളും അയാളുടെ മതബോധം നിഷേധിച്ചതാണ്. മനസ്സിലായ അയാള് ഒരു തരത്തിൽ എന്താണ് ബോധമില്ലാത്തവനായിപ്പോയി. വെറും ബുദ്ധിശൂന്യനായിപ്പോയി ഒരു തരത്തിൽ. പക്ഷെ അയാൾ പഠിപ്പില്ലാത്തവനാണ്. അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യരെ നന്നാക്കണമെന്ന് പറയുമ്പോൾ ഏതുതരം വിദ്യാഭ്യാസമാണ് അവിടെ വേണ്ടതെന്നുള്ളതാണ് പ്രധാനം. മനസ്സിലായി? എന്നുവെച്ചാൽ ഏതുതരമുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്? ഇതുവരെ പറഞ്ഞ് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഞാൻ പറഞ്ഞിന്ന് എന്ത് മനസ്സിലാക്കി? മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തുകൊണ്ട് ഈന്തപ്പഴം കഴിച്ച് ചത്തു? അയാൾ മതത്തിനടിമയാണ്, വിശ്വാസത്തിനടിമയാണ്, അയാൾ സ്വതന്ത്രനല്ല. മനസ്സിലായോ? അങ്ങനെയുള്ള അടിമത്തത്തെ, മാനസികമായ വിധേയത്വം, അടിമത്വത്തെ ഇല്ലാതാക്കുന്ന വിദ്യാഭ്യാസമാണ് മനുഷ്യന് വേണ്ടത്. അങ്ങനെയാണ് മനുഷ്യൻ സ്വതന്ത്രനാകേണ്ടത്. അല്ലാതെ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ട്രാഫിക് നിയമത്തെ ലംഘിക്കുന്നതല്ല, നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ ലംഘിക്കുന്ന കാര്യമല്ല പറയുന്നു. അരാജകത്വമല്ല പറയുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. സ്വാതന്ത്ര്യം വേറെയാണ്, അരാജകത്വം വേറെയാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നു. പക്ഷെ എന്താണ് ഇപ്പൊ ഒരാള് പറയുകയാണ്, എന്താണ് ആരാണോ ഭാരതീയമായ സംസ്കാരത്തെ രക്ഷിക്കുന്നത് അവരെ ഞാൻ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അയാള് പറയുന്നത് എന്താണ്? എന്താണ് ഈ ഭാരതീയ സംസ്കാരം? മനസ്സിലായോ? ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയണം. മനസ്സിലായോ? ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ തടഞ്ഞത് ഭാരതീയ സംസ്കാരത്തിന്റെ പേരിലാണ്. അതിനാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് ആണോ? ഭാരതീയ സംസ്കാരത്തിന്റെ പേരിലാണ് ശബരിമല സ്ത്രീകൾ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിനാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത്. അപ്പൊ ഭാരതീയ സംസ്കാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എന്തായി ഭാരതീയ സംസ്കാരം? എന്തിനാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് ഭാരതീയ സംസ്കാരം എന്ന് വെച്ചാൽ ചാതുർവർണ്ണയാണ്, വേറൊന്നും കൂടെ സംസ്കാരമായിട്ടില്ല. വേറൊന്നും കൂടെ സംസ്കാരം എന്ന് പറയാനില്ല. പിന്നെ നിങ്ങൾ പറയുന്ന മൂല്യങ്ങളെ കുറിച്ചാണ്. എന്താണ് ഗുരുദേവൻ അവിടെ എഴുതി വെച്ചതുപോലെ എന്താണ്? സത്യം, ധർമ്മം, ദയാശാന്തി. ഇതാണെങ്കിൽ ഇത് ഭാരതീയ മൂല്യമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും മൂല്യമാണ്. മൂല്യബോധമുള്ള എല്ലാ മനുഷ്യന്റെയും മൂല്യമാണ് അവിടെ എഴുതി വെച്ചത്. മനസ്സിലായോ? അത് അമേരിക്കക്കാരന്റെയോ ഇന്ത്യക്കാരന്റെയോ സൗദി അറേബ്യക്കാരന്റെയോ മൂല്യമല്ല, മൂല്യബോധമുള്ള എല്ലാ മനുഷ്യന്റെയും മൂല്യമാണത്. അങ്ങനെ ഭാരതീയ മൂല്യം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്? ഇവിടുത്തെ ചാതുർ പറഞ്ഞാണ് അതിനെ സംരക്ഷിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നൊക്കെ പറയുന്നത്. അവരെ മുമ്പ് ചെന്നു പ്രാർത്ഥിക്കുന്ന എന്താണ്? ഈ ബോധക്കേടൊക്കെ മാറ്റിത്തരിക. ബാക്കി എന്താണ്? പാടിയ ആ പാട്ടുകൂടെ പാടിയൊക്കെ നിർത്താം. ആ ഇത് പാടണം. ശരി.